ഏതാണ്? പിന്നെന്താ മാറ്റി വെച്ചിരിക്കുന്നു? ഇതെന്താ ഞാൻ കൂടുതൽ തപ്പുന്ന 33 ഔപസദവത്. ഇവിടെ രണ്ട് ശ്രുതിയാണ് കാണിച്ചത്, ബൃഹദാരണ്യം മറ്റൊന്ന് മുണ്ടകം. ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്തതാണ് മുമ്പ്. യദ്വൈതദക്ഷരം ഗാർഗി ബ്രാഹ്മണ വിവദന്തി അസ്തു ഗുണാനാണ് വാക്രസ്വദീർഘ അലോഹിതം അസ്നേഹം. അങ്ങനെ ഒരു ഭാഗത്ത് അഥർവണത്തിൽ അധപ്പരായത് അക്ഷരമധിഗമ്യതേ അദ്രേശ്യ അഗ്രാഹമഗോത്രമവർണം. അതിൽ മുണ്ടകത്തിൽ രണ്ട് കാര്യം പറയുന്നു, അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അപരാവിദ്യയും പരാവിദ്യയും. അപരാവിദ്യ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു. അതെന്താണ്? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു അക്ഷരരാശി. ഭാഷകാരം എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്? സാമം തുടങ്ങിയ അക്ഷരങ്ങളെ ഗ്രഹിക്കുക. ഈ അക്ഷരഗ്രഹണം എങ്ങനെയാണ് സംഭവിക്കുന്നത്? അങ്ങനെ ഗ്രഹിക്കുന്നു. വേദാധ്യയനം, വേദാധ്യയനത്തിലൂടെ ഗ്രഹിക്കുന്ന അതാണ് അക്ഷരഗ്രഹണം. അക്ഷരം എന്ന് വെച്ചാൽ ബ്രഹ്മം എന്ന് അർത്ഥമാണ്. ഈ യാത്ര അക്ഷരം അധികമ്യതേ, അത് വേറെ. അക്ഷരത്തിന് രണ്ടർത്ഥമുണ്ട്. നമ്മൾ സാധാരണ പറയുന്ന അക്ഷരം ഉണ്ട്, ബ്രഹ്മമുണ്ട്. ഇവിടെ അപരാവിദ്യ എന്ന് പറയുമ്പോഴത്തേക്ക് അക്ഷരഗ്രഹണമാണ്. അത് കഴിഞ്ഞ് പിന്നെ പരാവിദ്യയെക്കുറിച്ച് പറയും. അപ്പോ ആദ്യത്തെ പറഞ്ഞ ഇത് പല സ്ഥലത്തും വരുന്നതാണ്. ഇതിന്റെ വ്യത്യാസം, ഇനി അപരാവിദ്യയിൽ അക്ഷരത്തെ ഗ്രഹിച്ച് അർത്ഥത്തെയും ഗ്രഹിച്ചെന്നിരിക്കട്ടെ. ഗ്രഹിച്ചാൽ അവിടുത്തെ വിശേഷത എന്താണെന്ന് ഭാഷ്യകാരൻ പറയുന്നു. എന്താണ് വിഷയജ്ഞാനം ഉണ്ടാകുന്നു? അറിയപ്പെടേണ്ടതായ വിഷയത്തിന് അറിയപ്പെടേണ്ടതായ സ്വരൂപ ജ്ഞാനം, അതിൽ ആചാര്യൻ പ്രതിപാദിക്കുന്ന അതേ ജ്ഞാനം ഉണ്ടാകണമെന്ന് ആവശ്യമില്ല. ഭാഷ്യകാരൻ പറഞ്ഞ് നോക്കി വരാനാ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്. നോക്കിയോ എന്നറിയാനാണ് ചോദിക്കുന്നത്. 3 ദിവസം ഉണ്ടായിരുന്നു. അവിദ്യ അവിദ്യാപായം എന്ത് പറയുന്നു? അവസാനം പറഞ്ഞു കേട്ടില്ല. അത് ശരിയാണ്, അങ്ങനെ പറയുന്നുണ്ട്. അത് പരാവിദ്യയെക്കുറിച്ച്. ഞാൻ ചോദിക്കുന്നു അപരാവിദ്യയെക്കുറിച്ച്. എന്ത് പറഞ്ഞെന്നാണ് അത്? അപ്പോൾ നോക്കിയതിൻ്റെ ലക്ഷണമാണ്, നോക്കിയിട്ടുണ്ട്. പക്ഷേ കാരണം ഇവിടെ അപരാവിദ്യയെക്കുറിച്ച് എന്ത് പറയും? കേട്ടില്ല. അപരാവിദ്യയിൽ എന്ത് ഭാഷയത്തിലുണ്ടോ? ഞാൻ കണ്ടില്ലല്ലോ. ഭാഷയത്തിൽ അങ്ങനെ പറയുന്നു, ഗുണനിഷേധം. അങ്ങനെയുണ്ടോ? അങ്ങനെ ഉണ്ട. അപരാവിദ്യയെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നു? വ്യക്തമായി പറയുന്നുണ്ട്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവണം, അങ്ങനെ എല്ലാ ശാസ്ത്രങ്ങളിലും അപരാവിദ്യയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. നോക്കിയായിരുന്നു, അത് ആദ്യം അറിയേണ്ടത്. നോക്കിയോ? ശരി, അപരാവിദ്യയുടെ ഫലം അഭ്യുദയമാണ്. അത് ശരി. അവിടെ വിശേഷിച്ച് അപരാവിദ്യയെ കുറിച്ച് ഭാഷകാരൻ പറയുന്നത്, അത് ഈ പറയുന്നത് ശരിയാണ്, അഭ്യുദയമാണ് ഫലം. എന്ന് പറഞ്ഞു അവിടെ. അവിടെ നമ്മൾ അത് നോക്കുമ്പോൾ അവിടെ പ്രധാനമായി വരുന്ന എന്താണെന്ന് നമ്മൾ ഗ്രഹിക്കണം. ഇതാ വ്യത്യാസം. ഇപ്പോൾ വായിക്കുക അല്ലെങ്കിൽ കേൾക്കുക രണ്ടായാലും ശരി. ഇപ്പം ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വെറും അപരാവിദ്യയായിപ്പോവും. കാരണം അക്ഷരഗ്രഹണമേ സംഭവിക്കുന്നുള്ളൂ. എവിടെയാണോ ശ്രദ്ധിക്കേണ്ടത് അവിടെ ശ്രദ്ധ വരുന്നില്ല. അതാ കുഴപ്പം. ഒരു കാര്യം ശരിയാണ്, അവിടെ അവിദ്യാനാശത്തെക്കുറിച്ച് പറഞ്ഞു. ശരി, അവിദ്യാനാശത്തെക്കുറിച്ച് എങ്ങനെയാ ഭാഷകാരൻ പറഞ്ഞ? അവിടെ അവിദ്യാനാശം വരെ എങ്ങനെ എത്തി? ഭാഷകാരൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. അവിദ്യാനാശത്തിന് കാരണമായ ജ്ഞാനം ഉണ്ടാകത്തില്ല. അതാണ്, നമ്മളൊരു കാര്യം വായിക്കുമ്പോൾ അതിൻ്റെ ശരിയായ ആശയങ്ങൾ നമ്മളെ മനസ്സിൽ പതിയണം. പതിയാതിരുന്നു കഴിഞ്ഞാൽ പ്രയോജനമില്ല. അത് വായിക്കുമ്പം പതിയുന്നില്ലെങ്കിൽ കേൾക്കുമ്പോഴും പതിയത്തില്ല. അതൊരു തകരാറാണ്. ഒരു ചിത്രം കണ്ടിട്ട് അതിനെക്കുറിച്ച് നമുക്ക് നിരൂപണം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആസ്വദിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ച് ബോധമുണ്ടായിരിക്കും. അതിൻ്റെ വർണ്ണങ്ങളെക്കുറിച്ചും വരകളെക്കുറിച്ചും ഒക്കെ കുറിച്ച് ബോധമില്ലാത്തവൻ്റെ മുമ്പിൽ ഒരു ചിത്രം കാണിച്ചു കഴിഞ്ഞാൽ അത് തെന്നാലി രാമൻ്റെ ചിത്രം പോലെ ആയിരിക്കും, ചൂടുകൊണ്ട്. അതുപോലെ അതുപോലെയാണ് ഇതും. വെറും അക്ഷരങ്ങൾ വായിച്ചു പോയാൽ ശരിക്കും അവിടെ എന്താ പറയുന്നത്? അവിടുത്തെ എന്താണ് അവിടുത്തെ അപൂർവത? എന്താ അവിടെ നമ്മൾ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നു എന്നുള്ളത്? അത് ഓരോ ഭാഗത്തു നിന്നും നമ്മൾ ഗ്രഹിക്കണം. അനുഷ്ഠാനം ശരിയാണ്, അപരാവിദ്യയിൽ അനുഷ്ഠാനമുണ്ട് എന്ന് പറഞ്ഞ ഭാഷകാരൻ എങ്ങനെയാണ് വിശദീകരിച്ചിരിക്കുന്നു? അനുഷ്ഠാനം എന്ന് പറയുന്ന ശബ്ദം വന്നിട്ടുണ്ട്. അവിടെ എന്താ ഭാഷകാരൻ വ്യക്തമാക്കുന്നു? എന്ന് പറഞ്ഞാൽ വാക്കുകൾ, അതാ പറയുന്നത്, ശബ്ദങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അവിടെ എന്താ ഭാഷകാരൻ പറയുന്നു? കർമ്മത്തെക്കുറിച്ചും പറയുന്നുണ്ട്. വായിച്ചതിൻ്റെ അടയാളമുണ്ട്, സമ്മതിച്ചു. എന്താണ് ഇവിടെ അപരാവിദ്യയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം പ്രധാനമായിട്ട്? അവിടെ ശ്രുതിയുടെ ശ്രവണം കൊണ്ട് അല്ലെങ്കിൽ വിചാരം കൊണ്ട് ഒരാൾക്ക് ജ്ഞാനം ഉണ്ടാകുന്നു. അപരാവിദ്യയിൽ എന്താണ് സംഭവിക്കുന്നത്? ആ ജ്ഞാനം ഉണ്ടായതിന് ശേഷം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അവിടെ അനുഷ്ഠാനം അവശേഷിക്കുന്നു. അതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജ്ഞാനം ഉണ്ടാകുന്നു, പരാവിദ്യ ആയാലും ശരി അപരാവിദ്യ ആയാലും ശരി, അവിടെ ജ്ഞാനം ഉണ്ടാകുന്നു. ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അനുഷ്ഠാനം അവശേഷിക്കുന്നു. അവിടെ പറയുന്നു എന്താ അനുഷ്ഠാനം? അഗ്നിഹോത്രാദി കർമ്മങ്ങൾ. അപ്പോൾ അറിവുണ്ടാകുമ്പോൾ അവന് ഉണ്ടാകുന്ന കർത്തവ്യബോധമാണ്, ഞാനിതൊക്കെ ചെയ്യേണ്ടതാണ്. ആ കർത്തവ്യബോധം ഉണ്ടാകുന്നു. കർത്തവ്യബോധം ഉണ്ടാകുമ്പോൾ അവന് പിന്നെ ഓരോ ജോലികളായി. ഈ പറയുന്നത് വേദം അധ്യയനം ചെയ്യുന്ന വൈദികനെ കുറിച്ചാണ് പറയുന്നു. ഇതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയും. ഇത് മനസ്സിലായാൽ ബാക്കി പറയുന്ന കാര്യം മനസ്സിലായി. അപ്പോൾ പിന്നെ അവൻ കർമ്മം ചെയ്യുന്നു. ഇതാണ് സാധാരണ നടന്നു വന്നത്. പഴയകാലത്ത് വേദാധ്യയനം ചെയ്യുന്നവരെല്ലാം ഇങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ പറയുന്നത് എന്താണ്? അഥ പരാജയാ തദക്ഷരം അധിഗമ്യതേ. അപ്പൊ ഈ ഒരു വിദ്യയ്ക്ക് ഭാഷകാരൻ അവിടെ പറയുന്നുണ്ട്. ഈ വിദ്യയ്ക്ക് എന്ത് വേണമെന്ന് അവിടെ പറയുന്നത്? ഈ വിദ്യയെ പ്രാപിക്കുന്നതിന് വേണ്ടി എന്ത് വേണമെന്നാ പറയുന്നു? അപരാവിദ്യയുടെ പറഞ്ഞിട്ട് ഈ വിദ്യയെ പ്രാപിക്കുന്നതിന് വേണ്ടി എന്ത് വേണമെന്ന് പറഞ്ഞു? അങ്ങനെ അങ്ങനെ ഈ വിദ്യ പരാവിദ്യ, ഇത് ഞാൻ നോക്കിക്കൊണ്ടുവരാൻ പറഞ്ഞതാണെന്ന്, ഇതൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. അവിടെ പറഞ്ഞത് ഓർമ്മിച്ച് പറയുന്നു, അതോ മുമ്പ് കേട്ടത് ഓർമ്മിച്ച് പറയുന്നു എന്നുള്ളതാണ്. എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ പറഞ്ഞത് പറയണം. നിങ്ങൾക്ക് പല പറയാൻ പലതും ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അത് നോക്കിയിട്ട് വരാനാണ്. അത് നോക്കിയിട്ട് എന്ത് മനസ്സിലാക്കിയെന്നുള്ളു. മനസ്സിൽ പതിയുന്നുണ്ടോ? പതിയുന്നുണ്ടെങ്കിൽ എന്താ തകരാറ്? നമ്മുടെ ശ്രദ്ധ എന്തുകൊണ്ട് അവിടെ എത്തുന്നില്ല? പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്നു. ഈ പരാവിദ്യ പ്രാപിക്കുന്നതിന് ആദ്യത്തെ കാര്യം പറഞ്ഞു. അപരാവിദ്യ എന്ന് പറയുന്ന ഇതാണ്. അറിഞ്ഞു കഴിഞ്ഞാൽ അനുഷ്ഠാന ശേഷി, അഗ്നിഹോത്രാദി കർത്തവ്യങ്ങൾ ശേഷിക്കും. ശരി, പിന്നെ പരാവിദ്യക്ക് എന്താ വേണ്ടതെന്ന് ഭാഷകാരനോട് വ്യക്തമായി പറയുന്നുണ്ട്. അങ്ങനെ ഒരു വാക്കേ അവിടെ ഇല്ല. എന്ത് വേണമെന്നാ ചോദിച്ചത്? എന്താ വേണ്ടത് പരാവിദ്യക്ക്? നിങ്ങൾ വായിച്ചു എന്നുള്ളത് സമ്മതിച്ചു. എവിടെ നമ്മുടെ ശ്രദ്ധ പതിയുന്നു എന്നറിയാൻ വേണ്ടി അതിനു വേണ്ടിയിട്ടായി ചോദിക്കുന്നു. എന്തുകൊണ്ടതിന് ശ്രദ്ധ പതിയുന്നില്ല? അതല്ല പറയുന്നു അവിടെ പറയുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഗുരു ഉപഗമം, മറ്റൊന്ന് വൈരാഗ്യം. ഇത് രണ്ടും വേണം എന്തിനു വേണ്ടിയിട്ട്? പരാവിദ്യക്ക് വേണ്ടിയിട്ട്. വായിച്ചവർക്ക് ഇപ്പോൾ ഓർമ്മ വരുമോ? അങ്ങനെ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഉണ്ടോ? പരാവിദ്യക്ക് എന്താ വേണ്ടതെന്നുള്ളതിന് കൂടുതലായി പറയുന്നതാണത്. അവിടെ വൈരാഗ്യവും ഗുരു പുനഃ പ്രാപിക്കുക, ഈ രണ്ടും വേണം എന്ന് പറഞ്ഞാൽ മുമ്പ് ഗുരുവിനെ പ്രാപിച്ചിട്ടില്ലേ? ആ, മുമ്പ് വേദാധ്യയനവും ഗുരുവിൽ നിന്നാണ് കിട്ടുന്നത്. ഗുരു അധ്യയന പൂർവകം എന്ന വേദാധ്യയനം സർവം ഗുരു അധ്യയന പൂർവകം എന്നാ പറയുന്നു. അവിടെയും ഗുരു ഉണ്ട്, പക്ഷെ ആ ഗുരു പോരാ ഇവിടെ. ഈ തത്വത്തെ ഗ്രഹിച്ച, പരാവിദ്യയെ ഗ്രഹിച്ച ഒരാളുണ്ട്, ഒരാളെ സമീപിക്കണം, അതിന് വൈരാഗ്യവും വേണം. അവിടെ വൈരാഗ്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നില്ലെങ്കിലും അവിടെ എന്തുകൊണ്ട് വൈരാഗ്യം എന്ന് പറഞ്ഞു? വൈരാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മനഃപ്പാഠം ചെയ്തു വെച്ചിട്ടുണ്ട്, എന്താണ് ഇഹാമുത്ര ബലഭോഗ വിരാഗം ആദ്യം പഠിക്കുന്നതാണ്. ഇഹാമുത്ര ഫലഭോഗ വിരാഗം എന്ന് പറയുന്നത് ഇഹലോകത്തിലും പരലോകത്തിലുമുള്ള എല്ലാ ഭോഗങ്ങളിലുമുള്ള വിരക്തി. അപ്പൊ അവിടെ ഭോഗവിരക്തി എന്ന് ഭാഷകാരം പറയുമ്പം അവിടെ പ്രത്യേകം പറയുന്ന എന്താണ്? പരലോകത്തിലുള്ള. ഇന്ന് നമുക്ക് ആരോട് പറയേണ്ട കാര്യമില്ല, കാരണം ഇന്ന് ആർക്കും പരലോകത്തിലുള്ള ഒരു ഭോഗത്തിനോടും താല്പര്യമേ ഇല്ല. അമുത്ര എന്ന് പ്രത്യേകം പറയാൻ എന്താ കാരണം? അത് പറയാൻ കാരണം, ആദ്യം ഒരാൾ അപരാവിദ്യ ഗ്രഹിച്ചിട്ടാണ് പിന്നെ പരാവിദ്യയിലേക്ക് പോകുന്നത്. അപരാവിദ്യ ഗ്രഹിക്കുമ്പോൾ ആള് വേദത്തിൽ ശ്രദ്ധയുള്ളവനാണ്. അല്ലാതെ നമ്മളെപ്പോലെ വെറുതെ വായിച്ചു നോക്കുന്നവരല്ല. ശരിക്ക് ശ്രദ്ധയോടുകൂടി അത് അധ്യയനം ചെയ്യുകയും അതിൻ്റെ അക്ഷരം ഗ്രഹിക്കുകയും അർത്ഥം മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ശ്രദ്ധയുള്ളവനാണെങ്കിൽ അവന് പരലോകത്തിൽ താല്പര്യം ഉണ്ടാകും. കാരണം അവിടെ നിരതിശയം ആയസുഖത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതാണടുത്ത് പരാവിദ്യയെ ഗ്രഹിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നു. ഇതെല്ലാം ഭാഷകാരൻ്റെ മുഴുവൻ വിശദീകരണവും വേദാധ്യയനത്തിൽ നിന്നുകൊണ്ടാണ്, വേദാധ്യയനം ചെയ്യുന്നവനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. ഒരാൾക്ക് ഉറപ്പായിട്ടും പരലോകത്തിൽ പരലോക ഭോഗങ്ങളിൽ താല്പര്യമുണ്ടാവും. അപ്പോൾ പരലോക ഭോഗത്തിൽ താല്പര്യം ഉണ്ടാവണമെങ്കിൽ അയാൾക്ക് ഇഹലോക ഭോഗത്തിനും താല്പര്യം വന്നു തന്നെ തീരും. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? ആ, അപ്പോ ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ സമാവർത്തനം പൂർത്തിയാക്കി വീട്ടിൽ പോയി ഗാർഹസ്ഥ്യം സ്വീകരിച്ച് അതിലെ കർമ്മങ്ങളെല്ലാം ചെയ്ത് അപ്പോൾ സ്വാഭാവികമായി വരുന്നതാണ് എന്താണ്? ഇഹലോകത്തിലുള്ള സുഖങ്ങളിൽ വരും. അപ്പോൾ ആ വൈദികനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത്. പരലോകവും ഇഹലോകവും രണ്ടും ഉപേക്ഷിക്കുന്നു, രണ്ടിലുള്ള സുഖങ്ങളെ പഠിക്കുന്നു. ഇന്നതിന് പ്രസക്തിയില്ല. ഇന്നിപ്പോൾ ആർക്കെങ്കിലും പരലോക സുഖത്തിൽ താല്പര്യം തോന്നി അത് മോക്ഷമെന്ന് കരുതുന്നവരാണ്. പരലോകത്ത് പോയി ദൈവത്തിൻ്റെ അടുത്തിരിക്കുക എന്നൊക്കെ കരുതുന്നവരാണ്. അല്ല, ഇവിടെ വൈദികന്മാരെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമല്ല അവിടെ പോയി ദൈവത്തിൻ്റെ അടുത്തിരിക്കുക എന്നുള്ളത്. ഇവിടുത്തെ സുഖങ്ങൾ അനുഭവിക്കുകയാണ്. അത് ബ്രഹ്മലോകം വരെ പോയാലും ശരി, സങ്കല്പം കൊണ്ട് പ്രാപ്തമാകുന്ന വലിയ സുഖങ്ങളെ പ്രാപിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് വൈരാഗ്യം. അത് വന്നു കഴിഞ്ഞാലേ പിന്നെ ആ അതിൽ നിന്ന് അവന് പിന്മാറാൻ പറ്റും. ഗാർഹസ്ഥ്യം, അതിലുള്ള കർമ്മങ്ങൾ, ഇനി ഗാർഹസ്ഥ്യം സ്വീകരിച്ചാൽ പിന്മാറുക, അല്ലെങ്കിൽ സ്വീകരിക്കുന്നുമ്പോൾ പിന്മാറുക, രണ്ടായത്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ പറയുന്നത് തപരായ്യാത്തതക്ഷണം അധിഗമ്യതേ. പരാവിദ്യയുടെ ഭാഗം. അപ്പൊ പരാവിദ്യയുടെ ഭാഗം വരുമ്പോഴത്തേക്ക് അവിടെ നേരത്തെ പറഞ്ഞ അതാണ് അധിഗമ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? ഗമധാതുവിന് പ്രാപ്തിയർത്ഥം. അധിപൂർവകമായ ഗമധാതുവിന് പ്രാപിക്കുക എന്ന് തന്നെ അർത്ഥം. പ്രധാനമായും ധാതുവിന് പ്രാപ്തിയർത്ഥം. അപ്പോ ഇവിടെ അക്ഷരത്തെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും പോയി. അപ്പൊ അതുകൊണ്ട് ഭാഷകാരൻ വ്യാഖ്യാനിച്ചു എന്നാണ് അധിഗമ്യത എന്ന് പറഞ്ഞാൽ അവിടെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അറിയുക എന്നേ ഉള്ളൂ. അപ്പൊ സാധാരണഗതിയിൽ ദ്വൈതത്തില് പ്രയോഗിക്കുന്നതാണ്, അദ്വൈതത്തിലും പ്രയോഗിക്കുന്നതാണ് ഇത്. ഈശ്വരപ്രാപ്തി, ഈശ്വരനെ പ്രാപിക്കുക. അദ്വൈതികളെ സംബന്ധിച്ചിടത്തോളം ആ ഈശ്വരപ്രാപ്തി എന്ന് പറയുന്നതിന് പ്രാപിക്കുക എന്ന് പറയുന്ന അതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഈശ്വരൻ സർവജ്ഞനാണ്, ജീവൻ അല്പജ്ഞനാണ്. അപ്പോൾ ഉപാസന ചെയ്ത് ആ ഈശ്വരനെ പ്രാപിക്കണം. എന്തുകൊണ്ട്? ജീവ ഈശ്വര ഭേദമുള്ളതുകൊണ്ട്. അപ്പൊ ഇവിടെ അദ്വൈതത്തിൽ നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, അവിടെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അറിയുക എന്നൊരർത്ഥമേ ഉള്ളൂ. വ്യക്തമായി ഇവിടെ പറയുന്നു ഈശ്വരനെ പ്രാപിക്കുക എന്ന് വെച്ചാൽ ഈശ്വരനെ അറിയുക, ഈശ്വര തത്വത്തെ അറിയുക. അവിടെ തന്നിൽ നിന്ന് അന്യമായൊരു തത്വമില്ല, ഈശ്വരനില്ല. അതുകൊണ്ട് ആ തത്വത്തെ അറിയുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശരി, ഇനി തത്വത്തെ അറിഞ്ഞാൽ അത് ഈശ്വരപ്രാപ്തിയാവുന്നത് എങ്ങനെ? അതും വിശദീകരിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ. എന്താ പറഞ്ഞാൽ തത്വത്തെ അറിയുന്നത് എങ്ങനെയാണ് ഈശ്വരപ്രാപ്തിയാകുന്നത്? എങ്ങനെ? കേട്ടില്ല. അതവിടെ പറഞ്ഞോ, ഏകവിജ്ഞാനം സർവവിജ്ഞാനം എന്ന് അവിടെ പറഞ്ഞു. അവിടെ പറഞ്ഞതേ പറയാവൂ. കേട്ടില്ല, കേട്ടില്ല എന്ന് പറഞ്ഞു മിണ്ടാതെ. എന്നാ കേട്ട് ഒരിക്കടെ പറഞ്ഞ്. അവിദ്യ അത് തന്നെ, അത് തന്നെയാണ്. അവിടെ പറയുന്നു ഈശ്വരപ്രാപ്തി എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അറിയും. അപ്പൊ അത് പിന്നെ എങ്ങനെ ഈശ്വരപ്രാപ്തി എന്ന് പറഞ്ഞാൽ? അത് ഈശ്വരപ്രാപ്തി എന്ന് പറയാൻ കാരണം ഇത്രയേ ഉള്ളൂ, അവിദ്യ നശിക്കുന്നു. ഇത് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇത് ഭാഷ്യകാരൻ ഇവിടെ പറയുന്നു, ചിലരെങ്കിലും അത് കണ്ടുപിടിച്ചു. അപ്പൊ ഈശ്വരപ്രാപ്തി എന്ന് പറയുന്ന അവിദ്യാനാശത്തിനപ്പുറം വേറെ ഒന്നുമില്ല. അവിദ്യ നശിക്കുക, അത് തന്നെ. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രാപ്തി, ഒരു ഭൂതോദയം ഉണ്ടാകുക, വഴിപാടുണ്ടാകുക, അങ്ങനെയൊന്നുമില്ല. ഈശ്വരപ്രാപ്തി എന്ന് വെച്ചാൽ അവിദ്യ നശിക്കുക ഇത്ര തന്നെ. കാരണം ആ ഈശ്വരപ്രാപ്തി എന്ന് പറയുന്നത് അറിവാണ്. അറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ അവിദ്യ നശിച്ചല്ലേ തീരും. അത് തത്വത്തെ കുറിച്ചുള്ള അറിവുണ്ടാകുമ്പോൾ ആ തത്വത്തെ സംബന്ധിച്ചുള്ള അവിദ്യ നശിക്കും. അപ്പൊ അവിദ്യ എന്താണെന്ന് നമ്മൾ നേരത്തെ പലവണ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണത്? അജ്ഞാന സംശയ വിപരീയം. അതിന്റെ നാശമാണ്. അത് അവിടെ പറയുന്നില്ല, പക്ഷെ അത് നമ്മൾ മറ്റു ഭാഗത്ത് ഭാഷകാരം പറഞ്ഞതുമായിട്ട്. അപ്പൊ ഈശ്വരപ്രാപ്തി എന്ന് പറഞ്ഞാൽ ഇവിടെ തത്വജ്ഞാനമാണ്. തത്വജ്ഞാനത്തെ ഈശ്വരപ്രാപ്തി എന്ന് പറയാൻ കാരണം അത് അവിദ്യാനാശത്തെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. അവിദ്യാനാശത്തെ ഉണ്ടാക്കുന്നത് കൊണ്ട് എന്ന് പറയാം, ആ വിദ്യാനാശം തന്നെ ഈശ്വരപ്രാപ്തി. അവിദ്യ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ തത്വം മാത്രമേ ഉള്ളൂ. തത്വം പ്രകാശിക്കുന്നു. ഇതാണ് അധികമ്യതയെന്ന് പറയുന്നതിൻ്റെ അർത്ഥം പറഞ്ഞത്. ഇത് ഇവിടെ ഈ ഭാഗത്ത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. ഇതിന് പിന്നെ പണ്ഡിതന്മാർ പലതരത്തിൽ വ്യാഖ്യാനിച്ച് കൂടുതൽ ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും. അതിൻ്റെ ആവശ്യമില്ല, ഇവിടെ ഭാഷകാരൻ സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു. ഭാഷകാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളാണത്. അത് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ അവർ വലിയ നഷ്ടമാണ്. ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടാലും മനസ്സിലായില്ലെങ്കിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നു, എന്താണ് ഈ പരാവിദ്യയുടെ സവിശേഷത? അത് അപരാവിദ്യയെക്കുറിച്ച് വിശദീകരിച്ചിട്ട് അവിടെ പറയുന്നു എന്താണ് പരാവിദ്യയുടെ സവിശേഷത. അങ്ങനെ ശരി, ഇതിന്റെ വിശേഷതയായിട്ട് ഭാഷകാരൻ അവിടെ പറയുന്നത്, അതായത് അപരാവിദ്യയും പരാവിദ്യയും രണ്ടില് താരതമ്യം ചെയ്തിട്ട്, രണ്ടിനെയും താരതമ്യം ചെയ്തിട്ട് ആ പരാവിദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയാം. അപ്പോൾ മറ്റു പല കാര്യങ്ങളും പറയുന്നു. അവിടെ പറയുന്ന കാര്യം അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്നതൊക്കെ അവിടെ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അവിടെ നിന്ന് കണ്ടെത്തുക എന്ന് പറയുന്നതാണ് നമ്മുടെ കഴിവ്. ഈ പറഞ്ഞവിടെ ഉള്ള കാര്യം തന്നെയാണ്, അത് വായിച്ചിരിക്കുന്നു, അതൊക്കെ ഞാൻ സമ്മതിക്കാം. എന്നാലും അപരാവിദ്യയും പരാവിദ്യയും തമ്മിലുള്ള ആ പ്രധാന വ്യത്യാസമായിട്ട് ഭാഷ്യകാരൻ എടുത്തു കാണിക്കുന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും. പിന്നെ കർമാനുഷ്ഠാനം എന്താണ്? എന്താണ് സമകാലം എന്ന് പറഞ്ഞാൽ? എന്തിന്റെ സമകാലം? ശ്രവണം. ശ്രവണമെന്നേ അവിടെ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ലാത്ത കാര്യം പറയരുത്. ശ്രവണം എന്നുള്ള വാക്ക് അവിടെ ഉണ്ടോ? എന്ത് ജ്ഞാനം എന്നും പറഞ്ഞിട്ടില്ലല്ലോ. സമ്യജ്ഞാനമൊന്നും അവിടെ പറഞ്ഞില്ല. ഇല്ലാത്ത പറയരുത്, അപവാദം പറയരുത് ഭാഷകാരനെ പോലെ ഒരാളെ കുറിച്ച്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞില്ല. വായിച്ചതിന് തെളിവുണ്ട്, സമ്മതിച്ചു. നമ്മൾ വായിച്ച എന്താണോ ശ്രദ്ധിക്കേണ്ടത് ആ പോയിന്റിൽ ശ്രദ്ധ വരണം. എന്താണ് അവിടെ ഭാഷകാരൻ അപൂർവതയായി പറയുന്നത്? വായിച്ചു എന്നുള്ളത് 100% ഞാൻ യോജിക്കുന്നു. ഇതാണ് എനിക്കറിയേണ്ടത്, എത്രമാത്രം നമ്മുടെ ശ്രദ്ധ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ പോകുന്നു. ഇത് എല്ലായിടത്തും വേണം. ബ്രഹ്മവിദ്യയെ സംബന്ധിച്ചുള്ള ഏത് ഭാഗങ്ങളിലേക്ക് നമ്മൾ പോയാലും അവിടെയൊക്കെ ഈ ശ്രദ്ധ ആവശ്യമാണ്. ഇനി പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തുറന്നു നോക്കിയിട്ട് പറഞ്ഞാലും എനിക്ക് വിരോധമില്ല. അത് കണ്ടെത്താൻ കഴിയുമെങ്കിൽ ജ്ഞാനമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ജ്ഞാനത്തിനല്ല അവിടെ പ്രാധാന്യം. എന്നാലും വിരോധമില്ല, കണ്ടെത്താൻ കഴിഞ്ഞാൽ. അതാണ് ആ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിട്ടുപോകുന്നു. ഞാനോ കേട്ടില്ല. അവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും നമുക്ക് ആവശ്യം വരുന്നു. ഭാഷകാരൻ പ്രത്യേകം പറയും അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ അതൊരു വാക്കായിരിക്കും, നമ്മളെ സംബന്ധിച്ച് നിസ്സാരമായ ഒരു വാക്ക്. ആ വാക്കിനായിരിക്കും അവിടെ പ്രാധാന്യം. നമ്മുടെ ബുദ്ധി അവിടെ പതിയണം. ഇത് വായിക്കുന്നിടത്തും കേൾക്കുന്നിടത്തും ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു അവസരം നിന്ന് നോക്കിയിട്ട് വരാൻ. വായിക്കുന്നിടത്ത് നമ്മുടെ മനസ്സിൽ പതിയുന്നില്ലെങ്കിൽ കേൾക്കുന്നിടത്തും പതിയത്തില്ല. 100 തവണ കേട്ടാലും ചെല്ലേണ്ടടുത്ത് നമ്മുടെ മനസ്സ് ചെന്നില്ലെങ്കിൽ എന്നാണ് പറയുന്നത്. അതായത് അപരാവിദ്യയിൽ നിന്ന് പരാവിദ്യ, അപരാവിദ്യയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു, ആ പരാവിദ്യയിലെ വിശേഷതയെക്കുറിച്ച് പറയുന്നിടത്ത് നമുക്ക് എപ്പോഴും അറിയേണ്ടതും നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നതും ഒരുപാട് ആൾക്കാർ ചർച്ച ചെയ്യുന്നതും ഇതെല്ലാം ചില ഭാഗങ്ങൾ ഭാഷകാരൻ പറയും. അങ്ങനെ ഒരു സംസ്കാരം നമ്മളിലുണ്ടെങ്കിൽ ആ സംസ്കാരം ഉണ്ടെങ്കിലും പറയാൻ പറ്റും, വായിച്ച ഭാഗം ഓർമ്മയില്ലെങ്കിലും. അതായത് അവിടെ പറയുന്നത് ഈ പറയുന്നത് ശരിയാണ്. എന്താണ് ജ്ഞാനകാലം? അത് ശരിയാണ്, അങ്ങനെ വരുന്നുണ്ടോ? പക്ഷെ അവിടെ ജ്ഞാനം എന്ന് പറയുന്നത് എന്ത് ജ്ഞാനം? ഈ രണ്ടിടത്തും വരുന്നത് വേദമാണ്, അപരാവിദ്യയിലും വരുന്നത് വേദരാശിയാണ്. അത് രണ്ടിടത്തും വരുന്നുണ്ട്. വേദശബ്ദത്തിൽ ശബ്ദരാശി വരുന്നുണ്ട്. അപ്പോൾ ചോദിക്കും, അങ്ങനെ വേദങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉപനിഷത്തിനെയും തള്ളിക്കളയേണ്ടി വരും. അവർ ഇന്നുകൂടെ ഉപനിഷത്തല്ല ഉദ്ദേശിക്കുന്നത്, ആ ഉപനിഷത്ത് നിന്ന് അറിയുന്ന ആക്ഷരം, അതിനെക്കുറിച്ചുള്ള ജ്ഞാനമാണ്. അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഉപനിഷത്തെന്ന് പറഞ്ഞാൽ ശബ്ദരാശി എടുക്കണ്ട, ആ ഉപനിഷത്തിൽ ഒരർത്ഥമുണ്ട്, ആ അർത്ഥത്തെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന ജ്ഞാനം അതിനെടുക്കണം. അപ്പോൾ രണ്ട് രണ്ടായിരുന്നു, അപരാവിദ്യയും പരാവിദ്യയും രണ്ടായി. ഇനി പരാവിദ്യ എന്ന് പറയുമ്പോൾ ഈ രണ്ടിടത്തും മനസ്സിലാക്കണം. വേദ അധ്യയനം ചെയ്തവനാണ് ഈ ബോധം ഉണ്ടാകുന്നത്. ഒരുത്തന് വേദ അധ്യയനം ചെയ്ത് വിചാരം ചെയ്ത് അവന് വിചാരം ചെയ്തു, അവന് ബോധമുണ്ടായി, അവനപ്പോൾ കർത്തവ്യ ബോധമുണ്ടായി, അഗ്നിഹോത്രാദികളൊക്കെ ചെയ്യണമെന്ന് ബോധമുണ്ട്, അവൻ പോയി ചെയ്യുന്നു. ഇനി അവൻ തന്നെ ശരിയായ ഒരു ഗുരുവിനെ സമീപിച്ച് അവൻ ഇതിലൊക്കെ വൈരാഗ്യം ഉണ്ടായിക്കഴിഞ്ഞാലും അവിടെയും അവന് ജ്ഞാനം ഉണ്ടാകുന്നത് എങ്ങനെ? ഇതേ വാക്യത്തിൽ നിന്ന് തന്നെ. അപ്പൊ അവിടെ ഭാഷകാരൻ പ്രത്യേകിച്ച് പറയുന്നത് വാക്യാർത്ഥജ്ഞാന സമകാലം. അവിടെ പ്രാധാന്യം എന്ന് പറയുന്നത് വാക്യാർത്ഥജ്ഞാനം എന്ന് പറയുന്നിടത്താണ്. ശബ്ദജന്യ ജ്ഞാന മാത്രനിഷ്ഠ, അതിനെക്കുറിച്ചാണ് ഭാഷകാരൻ പറയുന്നത്. ഈ രണ്ടിടത്തും എന്തുണ്ട്? ശബ്ദജന്യമായ ജ്ഞാനമുണ്ട്. അപരാവിദ്യയിലും ഒരാൾക്ക് ജ്ഞാനം ഉണ്ടാകുന്നത് ശബ്ദത്തിൽ നിന്ന് തന്നെ. വേദം പഠിക്കുന്നവന് വേദത്തിൽ നിന്നല്ലാതെ പിന്നെ എവിടുന്ന അറിവുണ്ടാകുന്നു? അപ്പോൾ അപരാവിദ്യയെ സംബന്ധിച്ച് അവന് ജ്ഞാനം ഉണ്ടാകുന്നത് ശബ്ദത്തിൽ നിന്ന് തന്നെ. അപ്പൊ രണ്ടിടത്ത് ശബ്ദജന്യജ്ഞാനമാണ്. പക്ഷേ അപരാവിദ്യയിൽ ശബ്ദജന്യ ജ്ഞാന മാത്രനിഷ്ഠയല്ല. അവന് ശബ്ദജന്യ ജ്ഞാനം ഉണ്ടാകുന്നു, അത് കഴിഞ്ഞ് പിന്നെ അവനുണ്ടാകുന്ന അനുഷ്ഠാനത്തിലുള്ള നിഷ്ഠയാണ്, അതാണ് അവൻ കർമ്മം ചെയ്യുന്നത്. ഇതിനെ വേർതിരിക്കാനാണ് ഭാഷകാരം എല്ലായിടത്തും ശ്രമിക്കുന്നത്. ഈ ജ്ഞാനം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഗുരുവിനെ സമീപിച്ചാലും അവൻ വൈരാഗ്യം ഉണ്ടായാലും അവന് നിശ്രേയസത്തിന് കാരണമായിരിക്കുന്ന ആ ജ്ഞാനം വാക്യാർത്ഥ ജ്ഞാനം എന്നാണ് ഭാഷകാരൻ പറയുന്നത്. തത്വമസി തുടങ്ങിയ വാക്യങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അർത്ഥജ്ഞാനം. അവിടെ പ്രാധാന്യം ഇവിടെ പറയുന്ന ജ്ഞാനം, ഭാഷകാരൻ പറയുന്ന ഈ ജ്ഞാനം വാക്യശ്രവണം കൊണ്ടുണ്ടാകുന്ന ജ്ഞാനം, അല്ലെങ്കിൽ വാക്യത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം. അപ്പോൾ വാക്യശ്രവണം കൊണ്ട് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ എന്താ മനനം വേണ്ടേ എന്നൊരാൾക്ക് ചോദിച്ചു. ആയിക്കോട്ടെ, ശ്രവണമോ മനനമോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ആ ജ്ഞാനം എന്ന് പറയുന്നത് വാക്യജന്യമെന്നാണ്. വാക്യജന്യ ജ്ഞാന അർത്ഥം, ആ അർത്ഥത്തെക്കുറിച്ച് പറയുന്ന ആ ജ്ഞാനം എന്ന് പറയുന്നത് വാക്യജന്യ ജ്ഞാനമാണ്. അതാണ് ഇവിടെ ഭാഷകാരൻ എടുത്തു പറയുന്നത്. അപ്പോൾ ജ്ഞാനം എങ്ങനെ ഉണ്ടാകും? ജ്ഞാനം ഉണ്ടാകുന്നതിന് നമുക്ക് പല ധാരണകളുമുണ്ട്. ഇപ്പോൾ ഒന്ന് പ്രധാനമായിട്ട് പറയുന്നത്, ജ്ഞാനം ഉണ്ടാകുന്ന ഉപാസന ഉണ്ടാകും. ഉപാസന കൊണ്ട് ജ്ഞാനം ഉണ്ടാകുമെന്നാണ് പൊതുവേ ഉള്ള ഒരു ധാരണ. അദ്വൈതികൾക്കുള്ള ധാരണ അങ്ങനെയാണ്. അപ്പോൾ ഇവിടുത്തെ ജ്ഞാനം വേദജന്യമായ ജ്ഞാനമായതുകൊണ്ട് അത് ഉപാസനാജന്യമല്ല, പിന്നെയോ വാക്യജന്യമാണ്. അപ്പോൾ ഉപാസനാജന്യം എന്ന് പറയുമ്പോൾ മാനസിക ഭാവനാജന്യമാകും, ഭാവനയുടെ പ്രകർഷം. അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട് അദ്വൈതികളെ. ഭാവനാ പ്രകർഷജന്യമായി ഒരു ജ്ഞാനം ഉണ്ടാകുന്നു. പക്ഷെ ഭാഷ്യകാരനെ സംബന്ധിച്ചിടത്തോളം അപരാവിദ്യ ആയാലും ശരി പരാവിദ്യ ആയാലും ശരി രണ്ടു വിദ്യയാണെന്ന്. അവിടെ ജ്ഞാനം എന്ന് പറയുന്നത് വാക്യജന്യം തന്നെ രണ്ടായാലും. പക്ഷെ അപരാവിദ്യയെ സംബന്ധിച്ചിടത്തോളം വാക്യജന്യമായ ജ്ഞാനം ഉണ്ടാകുന്നു, പിന്നെ അവന് കർത്തവ്യം ശേഷിക്കുന്നു. ഇവിടെ പറയുന്നത് എന്താണ്? വാക്യജന്യമായ ജ്ഞാന മാത്രനിഷ്ഠ, കർമ്മനിഷ്ഠയില്ല. ജ്ഞാന മാത്രനിഷ്ഠ എന്ന് പറയുമ്പോൾ അവിടെ കർമ്മനിഷ്ഠയില്ല. പിന്നെ ഇവിടെ പറഞ്ഞ തദക്ഷരം അധിഗമ്യതേ, അക്ഷരത്തെ പ്രാപിക്കുന്നു എന്ന് വെച്ചാൽ അക്ഷരത്തെ അറിയുന്നു, അല്ലെങ്കിൽ അവിദ്യാനാശം, ഇതെല്ലാം വാക്യജന്യ ജ്ഞാന മാത്ര സാധ്യമാണ്. അത് വാക്യാർത്ഥ ജ്ഞാനം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ വാക്യാർത്ഥ ജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് വാക്യാർത്ഥ ജ്ഞാനം? പഠിച്ചിട്ടുള്ളവർക്ക് പറയാം, ശബ്ദജ്ഞാനം. അതെപ്പോഴും അറിഞ്ഞിരിക്കണം. വാക്യാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് ശബ്ദജ്ഞാനമാണ്. പ്രത്യക്ഷ അനുമാന ഉപമാനം പോലെ ഉള്ളൊരു മറ്റൊരു പ്രമാണത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനമാണ് വാക്യാർത്ഥജ്ഞാനം. ഇവിടെ പറയുന്ന ജ്ഞാനം എന്ന് പറയുന്നത് വാക്യാർത്ഥ ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് ശബ്ദജ്ഞാനമാണ്. ശരിക്കും അങ്ങനെയാണെങ്കിൽ ഏത് ശബ്ദജ്ഞാനം ഉണ്ടായാലും സമകാലം തന്നെ നിശ്രേയസം ഉണ്ടാകുമോ, അവിദ്യ നശിക്കുമോ? അതൊന്നും സംഭവിക്കത്തില്ല. എന്തുകൊണ്ട്? ഇവിടുത്തെ വാക്യാർത്ഥം എന്ന് പറയുന്ന തത്വമാണ്. കാരണം ശ്രുതി, തത്വമസി തുടങ്ങിയ വാക്യങ്ങളിലൂടെ ശ്രുതി അല്ലെങ്കിൽ ഗുരു എന്തായാലും മതി. കാരണം ഇവിടെ ഗുരുവിനെ പ്രാപിക്കണമെന്ന് പറഞ്ഞല്ലോ. ശ്രുതി മാത്രം കൊണ്ട് കാര്യമില്ല. കാരണം ശ്രുതി മാത്രം കൊണ്ട് ആണെങ്കിൽ പിന്നെ ഗുരുവിന്റെ ആവശ്യം എന്താ? അപ്പൊ ശ്രുതിയും വേണം, ഗുരുവും വേണം. എന്നാൽ ഗുരു മാത്രം മതിയോ? അതും പോരാ, അവിടെ ശ്രുതിയും വേണം. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ശ്രുതി വേണമെന്ന് പറഞ്ഞു? അവിടെ ഗുരു വേണം, പ്രമാണവും വേണം. പ്രമാണം എന്താ? ശ്രുതി തന്നെ. അത് ഉപദേശമായാലും ശരി, ഉപദേശം എന്ന് പറഞ്ഞാലും അതാണ് നമ്മൾ തുടക്കത്തിലെ പറഞ്ഞു. ഉപദേശമൊന്നും ശ്രുതി എന്നും പറയുന്നതിന് വ്യത്യാസമില്ല എന്ന് പറയുന്നത്. അപ്പൊ അത് തത്വത്തെ പ്രകാശിപ്പിക്കുന്ന വാക്യമാണ്. അതിനെന്ത് പേര് വേണോ പറയാം, ശ്രുതി എന്ന് വേണോ അല്ലെങ്കിൽ ഉപദേശം എന്ന് പറയാം, എന്തായാലും അപ്പൊ ആ വാക്യത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം എന്താണ്? വാക്യ അർത്ഥജ്ഞാനം. വാക്യത്തിൽ നിന്നുണ്ടാകുന്ന അർത്ഥജ്ഞാനം, ആ അർത്ഥജ്ഞാനം ഉണ്ടാകുമ്പോൾ ഇവിടെ എന്ത് വരുന്നു? അവിടെ പിന്നെ അനുഷ്ഠേയമായ ഒന്നിനെ കുറിച്ചും അയാൾക്ക് ബോധമില്ല. പിന്നെ അയാളെ സംബന്ധിച്ച് ആ ജ്ഞാനമാത്രനിഷ്ഠ എന്ന് പറഞ്ഞാൽ പിന്നെ കർമ്മനിഷ്ഠയില്ല. അവിടെ കർമ്മങ്ങളെല്ലാം അവസാനിക്കും. ഇതാണ് ഇവിടെ ഭാഷകാരൻ പറയുന്നത്. ജ്ഞാനത്തെ വിശേഷിപ്പിക്കുന്ന, അതാണ് ഇവിടുത്തെ പ്രാധാന്യം. ജ്ഞാനം എന്ന് പറയുന്നത് വാക്യാർത്ഥജ്ഞാനമാണ്, ശബ്ദജന്യജ്ഞാനമാണ് എന്ന് പറയുന്നു. മറ്റ് ശബ്ദജ്ഞാനങ്ങളിൽ നിന്ന് ഇവിടെ വരുന്ന പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ശബ്ദം തത്വത്തെ ബോധിപ്പിക്കുന്നു. ഗാം ആനയാ എന്ന് പറഞ്ഞാലും ഇവിടെ ശബ്ദജ്ഞാനം ഉണ്ടാവും, അതുകൊണ്ട് കാര്യമില്ല. അപ്പോ അതുകൊണ്ട് ചിലത് സംശയിക്കും ഇവിടെ. കേവലം ശബ്ദജ്ഞാനം എങ്ങനെയാ മോക്ഷം കൊടുക്കുന്നു? കേവല ശബ്ദജ്ഞാനം തന്നെയാണ് മോക്ഷത്തെ കൊടുക്കുന്നത്. പക്ഷെ അത് കേവലത്തെക്കുറിച്ചുള്ള ശബ്ദജ്ഞാനമായിരിക്കണം. കേവലമായ ജ്ഞാനം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കേവലത്തെ സംബന്ധിച്ചുള്ള കേവല വിഷയകമായ ശബ്ദജ്ഞാനമാണെങ്കിൽ അത് തന്നെയാണ് മോക്ഷം കൊടുക്കുന്നത്. വാക്യജന്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഭാഷകാല ശ്രുതിക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. കർമ്മത്തിനായാലും ശരി, വാക്യജ്ഞാനം ആവശ്യമാണ്. മുക്തിക്കായാലും ശരി, കർമ്മ അനുഷ്ഠാനത്തിനായാലും ശരി, മുക്തിക്കായാലും ശരി, അവിടെ ജ്ഞാനം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് വാക്യാർത്ഥ ജ്ഞാനമാണ്. അത് കർമ്മത്തെ അവസാനിപ്പിക്കുന്നു. അത് തന്നെയാണ് നിശ്രേയസം. അക്ഷരപ്രാപ്തി, പരമാത്മപ്രാപ്തി എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ആദ്യം വേദാധ്യയനം ചെയ്തു, പരാവിദ്യ ഗ്രഹിച്ചു, അപരാവിദ്യയെ ഗ്രഹിച്ചു, കർമ്മത്തിലേക്ക് പോകുന്നു. അവിടെയും വേദം മുഴുവൻ അധ്യയനം ചെയ്തു. വിധിപ്രകാരം, വിധിവത് എന്ന് പറയുന്നു, ഉപാധ്യായനിൽ നിന്ന് ഇതെല്ലാം അധ്യയനം ചെയ്യുന്നു. അതുകൊണ്ടാണ് പഴയകാലത്ത് ഉപാധ്യായൻ, ആചാര്യൻ എന്നൊക്കെ പറയുന്നത്. ഉപാധ്യായൻ, ആചാര്യൻ എന്നൊക്കെയുള്ള ഈ പ്രയോഗം തന്നെ വരാൻ കാരണം വേദ അധ്യയനം ചെയ്യിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ്. വേദാധ്യയനം ചെയ്യിപ്പിക്കുമ്പോൾ വേദാധ്യയനത്തിൽ വേണ്ട നിഷ്ഠകളിലൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അധ്യയനം എങ്ങനെ തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം, എന്നൊക്കെ അധ്യയനം ചെയ്യണം. അധ്യയനം ചെയ്യുന്ന സമയത്ത് സ്വീകരിക്കേണ്ട വ്രതങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഇയാളെ പഠിപ്പിക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ പ്രായോഗികമായ കാര്യങ്ങൾ, അതിൽ നിന്നുള്ള നിത്യകർമ്മങ്ങൾ, അഗ്നിഹോത്രാദികളെല്ലാം എങ്ങനെ അനുഷ്ഠിക്കണം, അങ്ങനെ ആചാര്യെ സ്ഥാപയത്യപി എന്ന് പറയും. അതെല്ലാം വൈദികമായ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെയാണ് ആചാര്യൻ എന്ന് പറയുന്നത്. സ്മൃതികളിലൊക്കെ ആചാര്യന് നിർവഹിച്ചിരിക്കുന്ന അതാണ്. അല്ല, മതപ്രഭാഷണം നടത്തി ആചാര്യനാകത്തില്ല, കൊണ്ട് മാത്രമാകത്തില്ല. പേരിൻ്റെ കൂട്ടത്തിൽ ആചാര്യൻ എന്ന് എഴുതി വെച്ചാലും, പത്ത് പേര് വിളിച്ചാലും ഒരാൾ ആചാര്യനാകത്തില്ല. ഇതൊക്കെ ചെയ്യണം, വേദം അധ്യയനം ചെയ്യിപ്പിക്കണം, പിന്നെ അവനിതൊക്കെ പറഞ്ഞു കൊടുക്കണം. നിഷ്ഠകൾ, ശുചിത്വാദി നിഷ്ഠകൾ എന്നവന് പഠിപ്പിക്കണം. അത് മതിയോ? പിന്നെ പോയി ചെയ്യണ്ടേ? വീട്ടിൽ പോയി ഇതൊക്കെ ചെയ്യണ്ടേ? അതിൻ്റെ അതെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോഴേ അതാണ് ആചാര്യത്തിൽ സ്ഥാപിക്കുക എന്ന് പറയുന്നത്. അല്ല, അതടുത്ത് ഇനി പറയാൻ പോകുന്ന കാര്യം നമ്മൾ പറയാൻ പോകുന്ന, അതിവിടെ പറയുന്ന ഗുരു ഉപഗമനം. അതായത് മതപ്രഭാഷണം ഉണ്ടല്ലോ, എനിക്ക് അത്രയേ പറയാൻ ഉദ്ദേശമുള്ളൂ. ആണോ? ഇവിടെ ഇവിടെ എന്ന് പറയുന്നത് ആദ്യം അത് അപരാവിദ്യയെ സംബന്ധിച്ച് അതാ ഇപ്പൊ പറഞ്ഞു വരുന്നത്. അപരാവിദ്യയെ സംബന്ധിച്ചും ആചാര്യം വേണം, എന്നാലേ അതും നടക്കത്തുള്ളൂ. അതാ പറഞ്ഞു വരുന്നത്. ആചാര്യ ദേവഭാവനാണ് ആചാര്യനെ കുറിച്ചല്ല. ആചാര്യ ദേവഭാവനാണ് ആചാര്യനെ കുറിച്ചാണ് പോരാ. അല്ല, ഇവിടെ ആചാര്യവാൻ പുരുഷോ വേദ, അത് വേറെ. ആചാര്യ ദേവോഭാവ, ആചാര്യദേവൻ എന്ന് പറയുന്ന ഏതാചാര്യനായാലും വേണം. പ്രത്യേകിച്ച് ഇന്നല്ല, ഏതാചാര്യാണ് ശരി. കാരണം ഒരാള് അധ്യയനം കഴിഞ്ഞ് പോയി പരാവിദ്യയാണ്, അതിനും ഗുരു വേണമല്ലോ. ആചാര്യൻ ദേവനാണ്, അല്ല ആദ്യം വേദാധ്യയനം ചെയ്യിക്കുന്ന ആചാര്യനാണെങ്കിൽ മാതൃദേവോഭവ പിതൃദേവോഭവ എന്ന് പറഞ്ഞു പറയുന്നത് പൊതുവായി പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ആചാര്യൻ എന്ന് പറയുന്നത് ഇവിടെ പറയുന്ന എന്താണ് ലക്ഷണം പറയുമ്പോൾ ആചാര്യെ, ആചാരം എന്താണ്, എന്താചാരത്തിലാണ്? അവനെ ധർമ്മത്തിൽ നിഷ്ഠയുണ്ടാക്കി തീർക്കുകയാണ്. ഈ ധർമ്മനിഷ്ഠ എന്ന് പറയുന്നത് എപ്പോഴാണ് വരുന്നത്? അപരാവിദ്യയിലാണ്. അഗ്നിഹോത്രാദികൾ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വ്യക്തമായി അവനെ ധരിപ്പിക്കുമ്പോഴേ അവൻ ആചാര്യനാകത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു ആചാര്യൻ നിന്ന് വിദ്യ സ്വീകരിച്ച് ഈ അഭ്യാസങ്ങളൊക്കെ ചെയ്താലും അവന് പിന്നെ വൈരാഗ്യമുണ്ടായി പിന്നെ ഒരു ആചാര്യനെ പ്രാപിക്കുന്ന കാര്യം പറയുന്നുണ്ട്. ഗുരു അവിടെ ആചാര്യൻ എന്നുള്ള ശബ്ദം പ്രയോഗിക്കുന്ന ദോഷമുണ്ട്. അവിടെ ആചാര്യൻ എന്ന് പറഞ്ഞ അർത്ഥം വേറെയാണ്. അവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഭാഷ്യകാരം വ്യാഖ്യാനിക്കുന്നത് ആചാര്യവാൻ പുരുഷു വേദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തത്വത്തെ അറിയുന്ന ആചാര്യനായിരിക്കും. അത് വേറെയാണ്. അവിടെ ആചാരത്തിൽ നിയോഗിക്കുന്നവനല്ല. അവിടെ മാതൃമാൻ പിതൃമാൻ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ മറ്റേ ആചാര്യൻ ഉപാധ്യായനായ ആചാര്യൻ എടുത്താൽ മതിയല്ലോ. അവിടെ പൊതുവായിട്ടത് പറയുന്നു. അത് പറയുന്ന സന്ദർഭം ഏതാണ്? ഒരാള് വേദാധ്യയനം കഴിഞ്ഞ് സമാവർത്തനം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നവനെ ഉദ്ദേശിക്കുന്നതാണ്. സന്ദർഭം കൂടെ നോക്കണം. പൊതുവായി പറയുകയാണ് മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ പറയും. ഇവിടെയും പറയുന്നില്ലേ സമയ മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ പുരുഷോ വേദ എന്ന് പറയുന്നത്. ഇവിടെയും പറയുന്നില്ലേ മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ പുരുഷോ വേദ എന്ന് പറയുന്നത്? അല്ല, അത് ആ സന്ദർഭം വേറെ. ഇവിടെ എന്താണ്, ആചാര്യവാൻ പുരുഷോ വേദ തസ്യ താവ ദേവചരം യാവന്ന വിമോക്ഷ്യത് എന്ന് പറയുന്ന സന്ദർഭം വേറെ. മറ്റു സന്ദർഭം എന്ന് പറയുന്ന ഇതാണ്. എന്താണ് സമാവർത്തനം? അല്ല, അത് വരുന്നത് മാതൃവാൻ പിതൃവാൻ ആചാര്യവാൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതെങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നനുസരിച്ചിട്ടാണ്. ശങ്കരാചാര്യർ വ്യാഖ്യാനിക്കുന്ന പോലെയാണോ എല്ലാവരും വ്യാഖ്യാനിക്കുന്നു? അല്ലല്ലോ. ശങ്കരാചാര്യർ പറയുമ്പോൾ ആ തത്വഗ്രഹണം എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥം വേറെ, ആ വ്യത്യാസവും പറയുന്നു. തത്വഗ്രഹണത്തിന് മുമ്പ് ഉള്ള മറ്റ് അറിവിനെ കുറിച്ചാണ് പറയുകയാണെങ്കിൽ അവിടെ ആചാര്യൻ എന്ന് പറയുന്നത് ആചാരത്തിൽ സ്ഥാപിക്കുന്നവൻ. അത് ഏത് വേദത്തിൽ എവിടെ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് വ്യാഖ്യാനത്തിൽ നിന്നാണ് തീരുമാനിക്കേണ്ടത്. ആരുടെ വ്യാഖ്യാനം അതനുസരിച്ച് വാക്യങ്ങൾ എല്ലാ ഭാഗത്തും വരും. ഇവിടെ പറയുന്നു വേദാധ്യയനത്തിന് ശേഷം ഗുരുവിനെ പ്രാപിക്കണമെന്ന്. അപ്പൊ വേദാധ്യയനത്തിന് മുമ്പ് ഗുരു ഉണ്ടായിരുന്നില്ലേ എന്നുള്ള അതാണ്. വേദാധ്യയനത്തിന് മുമ്പും ഗുരു ഉണ്ടായിരുന്നു. വേദാധ്യയനത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ആചാര്യനാണ് ഇവനെ ആചാരത്തിൽ നിയോഗിച്ചത്. ആചാര്യനല്ല, ആചാര്യന്റെ അടുത്തിരുന്നു കഴിഞ്ഞാൽ എന്ന് അവൻ എന്തായിരിക്കും? അഗ്നിഹോത്രാദി കർമ്മങ്ങളിൽ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പോൾ ആചാര്യനെ വിട്ടിട്ട് വേറൊരു ആചാര്യനെ പ്രാപിക്കുന്നതാണ് അവിടെ പറയുന്നത്. അത് വൈരാഗ്യം വരുമ്പോൾ വരുന്ന ഗുരുപ്രാപ്തിയാണ്. ആ ഗുരുവാണ് ശബ്ദത്തിൽ എന്താ ഗുരു എന്നോ ഉപാധ്യായനെന്നോ ആചാര്യനെന്നോ ഒക്കെ പറയാം. ഇതൊക്കെ ഭാഷകാരന്റെ വ്യാഖ്യാനം അനുസരിച്ചിട്ടാണ് അതുകൊണ്ട് മനസ്സിൽ വയ്ക്കുന്നത്. ഭാഷകാരന്റെ വ്യാഖ്യാനം അനുസരിച്ചാണ്, അദ്വൈത ഭാഷകാരന്റെ വ്യാഖ്യാനം അനുസരിച്ചാണ് ഈ പറയുന്ന വിശദീകരണങ്ങളെല്ലാം. രണ്ടാമത് പറയുന്ന ഗുരു അവനെ ആചാരത്തിൽ നിയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് അവിടെ വാക്യാർത്ഥ ജ്ഞാന സമകാലമേവ അവനെന്ത് ചെയ്യുന്നു, സർവകർമ്മങ്ങളിൽ നിന്നും നിവർത്തിക്കുന്നു. അവനവിന് കർമ്മനിഷ്ഠയില്ല, ജ്ഞാനനിഷ്ഠയേ ഉള്ളൂ. അപ്പൊ അതിനും കാരണമായതൊരു ഗുരുവാണ്. പക്ഷെ ആദ്യം പറഞ്ഞ ഗുരുവല്ല, അത് ഗുരുവാണോ ആചാര്യനാണോ എന്നുള്ള ശബ്ദത്തിലല്ല കാര്യം. രണ്ടാമതെന്ത് ആണ് എന്നുള്ളതാണ്. അതും ഭക്ഷ്യകാരം പറയുന്നത് വാക്യത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം തന്നെയാണ്. അതാണ് ഇവിടെ വിശേഷതയായി ശ്രദ്ധിക്കണമെന്നുള്ളത്. ആദ്യം എങ്ങനെയാണോ വാക്യത്തിൽ നിന്നുള്ള ജ്ഞാനം ഉണ്ടായിട്ട് ഒരുവൻ അഗ്നിഹോത്രാദി കർമ്മങ്ങളിൽ നിഷ്ഠനായത്, വീണ്ടും വാക്യത്തിൽ നിന്നുള്ള ജ്ഞാനം തന്നെയാണ്. പക്ഷെ അതിന് ഗുരു വേറെ, അതിൻ്റെ യോഗ്യതകളൊക്കെ വേറെ. അത് വൈരാഗ്യം കൊണ്ട് ശമതമാദികളെന്ന് പറഞ്ഞില്ലെങ്കിലും വൈരാഗ്യം എന്ന് പറയുമ്പോൾ അതെല്ലാം എടുത്തോളും. അവിടെയും അവൻ ശ്രവണത്തെ തന്നെ ആശ്രയിക്കുന്നു. ആദ്യം ശ്രവണം ഉണ്ടായി, അവിടെ എന്തുകൊണ്ട് ഈ ജ്ഞാനം ഉണ്ടായില്ല എന്നുള്ള ഈ രണ്ട് സ്ഥലത്തും ഉണ്ടാകുന്ന വ്യുത്പത്തിയിൽ വരുന്ന വ്യത്യാസം. വാക്യാർത്ഥ ജ്ഞാനത്തിൽ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ഗുരു തത്വമസിയൊന്നും അങ്ങനെ വിശദീകരിച്ചു കൊടുത്തില്ല അവന്. അതിനെല്ലാം അർത്ഥവാദമായിട്ടോ മറ്റേതെങ്കിലും തരത്തിൽ അതിനെ, അല്ലെങ്കിൽ ഉപാസനാപരമായിട്ടോ ഇതൊക്കെയാണ് വ്യാഖ്യാനിച്ചു കൊടുത്തത്. അപ്പോൾ അവനുണ്ടായ വ്യുത്പത്തി വാക്യാർത്ഥ ജ്ഞാനം കർമ്മത്തിന് അനുഗുണമായിരുന്നു. അതുകൊണ്ട് അവന് സമകാലം തന്നെ അവന് നിവൃത്തി ഉണ്ടാകുന്നുണ്ട്, കർമ്മനിവൃത്തി ഉണ്ടാകുന്നു. രണ്ടാമത്തെ ഗുരു അവന് കൊടുക്കുന്ന വ്യുത്പത്തി വാക്യാർത്ഥ ജ്ഞാനം വേറെയാണ്. ആ വ്യുത്പത്തി വാക്യാർത്ഥജ്ഞാനം എങ്ങനെയാണ് ഉണ്ടാകുന്ന ഒരാൾക്ക്? കാരണം ശ്രവണം എന്നാണ് പറയുന്നതെങ്കിൽ അത് നേരത്തെ തന്നെ സംഭവിച്ചു. കേവലം ശബ്ദശ്രവണമാണെങ്കിൽ, അല്ലെങ്കിൽ വാക്യശ്രവണമാണെങ്കിൽ, വേദാധ്യയനം ചെയ്തപ്പോൾ തന്നെ അവൻ തത്വമസി ചേതഗീതോ ഇങ്ങനെയുള്ള വാക്യങ്ങളും കേട്ടു. അവിടെ വാക്യശ്രവണം ഉണ്ടായില്ലേ, എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? പക്ഷേ അതിനാണ് അവിടെ ഗുരുവിൻ്റെ ആവശ്യം. ഇപ്പോൾ ഇവിടെ ഗുരു എന്ന് പറയുന്നത് ഭാഷ്യകാരനെ തന്നെ എടുക്കണം. ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് ജൈമിനിയായിട്ട് എടുക്കാം. വേദം അധ്യയനം ചെയ്തിട്ട് ജൈമിനിയുടെ അടുത്താണ് പോകുന്നതെങ്കിൽ അവൻ ജീവിതകാലം മുഴുവൻ യാവജ്ജീവൻ ജുഹൂയാത്, മരണം വരെ അവനത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. മറിച്ച് അദ്വൈത ഭാഷ്യക്കാരന്റെ അടുത്താണ് ചെല്ലുന്നതെങ്കിൽ അവിടെ കൊടുക്കുന്ന വ്യാഖ്യാനം വ്യുത്പത്തി എന്ന് പറയുന്നത് ആ വ്യാഖ്യാനത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനമാണ് വ്യാഖ്യാനത്തിനും പറയും. അവിടെ വിശദീകരിച്ചു കൊടുക്കുന്നത് അതേ വാക്യം തന്നെ മറ്റൊരു തരത്തിൽ വിശദീകരിച്ചു കൊടുക്കുന്നു തത്വപരമായിട്ട്. അപ്പൊ അവിടുത്തെ ശ്രവണം വേറെയാണ്, രണ്ടാമത്തെ ശ്രവണം. അപ്പോൾ അതിൽ നിന്ന് ആ വാക്യത്തിൽ നിന്നുണ്ടാകുന്ന വാക്യാർത്ഥ ജ്ഞാനം, പിന്നവിടെ ഭാഷകാരൻ അവിടെ പറയുന്നത് അത് കഴിഞ്ഞു പിന്നെ രണ്ടാമതൊന്നുമില്ല, അവിടെ കാലാന്തരത്തിൽ ചെയ്യാനൊന്നുമില്ല. മറ്റതങ്ങനെയല്ല, ഗുരുകുലത്തിൽ മുഴുവൻ വേദാധ്യയനമായിരുന്നു. അതും ഏഴാമത്തെ വയസ്സിലോ പത്താമത്തെ വയസ്സിലോ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അർത്ഥം പോലും മനസ്സിലാകത്തു. പിന്നെ പത്തോ പന്ത്രണ്ടോ കൊല്ലം അത് കാലം, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവൻ അതൊക്കെ ശരിക്കും പ്രയോഗിക്കാൻ പഠിക്കുന്നത്. പിന്നെ അതിൻ്റെ അംഗങ്ങളെല്ലാം അധ്യയനം ചെയ്ത് ഒരുപാട് കാലത്തെ അപേക്ഷിക്കുന്നു, കാലാന്തരത്തെ അപേക്ഷിക്കുന്നു എന്ന് പറയുന്ന അനുഷ്ഠാനം. ഇവിടെ അനുഷ്ഠാനമില്ല, അതുകൊണ്ട് കാലാന്തരത്തിൽ ചെയ്യാനൊന്നുമില്ല. ഇവിടെ പറയുന്നു ആ വാക്യാർത്ഥ ജ്ഞാന പര്യവസിതോ ഭവതി എന്നാണ് ഭാഷകാരൻ പറഞ്ഞിരിക്കുന്നത്. പര്യവസിതമാകുന്നു എന്ന് വെച്ചാൽ അവസാനിച്ചു. എന്തവസാനിച്ചു? എല്ലാ കർമ്മങ്ങളും ഇവിടെ അവസാനിച്ചു. നിശ്ചിതമായി എന്ന് വേണമെങ്കിലും പറയാം. സമകാലമേവ പര്യവസിതോ ജ്ഞാനം സമകാലമേവ പര്യവസിതോ ഭവതി. ആ ജ്ഞാനം ആ കാലത്തിൽ തന്നെ അവന് മുക്തിയെ കൊടുക്കുന്നു, അല്ലെങ്കിൽ കൃതാർത്ഥതയെ കൊടുക്കുന്നു, അല്ലെങ്കിൽ അവൻ്റെ കർമ്മങ്ങളെ അവസാനിപ്പിക്കുന്നു, അല്ലെങ്കിൽ ജ്ഞാനം നിശ്ചിതമായി തീരുന്നു. ഇങ്ങനെയൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന് വിശേഷതയായി പറയേണ്ടത് ആ ജ്ഞാനമെന്ന് പറയുന്നത് ശബ്ദജ്ഞാനമാണ്, വാക്യാർത്ഥ ജ്ഞാനമാണ്. അത് വിശദീകരിച്ചു കൊടുക്കുന്ന ആളിനെയാണ് അവിടെ ഗുരു എന്ന് ഭാഷ്യക്കാരൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞു. ഇവിടെയൊക്കെ ഭാഷ്യക്കാരൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്, അത് വ്യാഖ്യാനിച്ച് കുഴപ്പങ്ങളുണ്ടാക്കാതിരുന്നതാണ്. എന്താണ് ജ്ഞാനമെന്നും എങ്ങനെയാണ് ജ്ഞാനം പ്രവർത്തിക്കുന്നതെന്നും എങ്ങനെയാണ് കർമ്മം നിവൃത്തി സംഭവിക്കുന്നതെന്നും എല്ലാം ഇവിടെ വ്യക്തമാണ്. അതുകൊണ്ട് അങ്ങനെ പരാവിദ്യയിൽ ഒരാൾക്ക് ജ്ഞാന മാത്രനിഷ്ഠ എന്ന് പറയുന്നു. ശബ്ദജന്യ ജ്ഞാന മാത്രനിഷ്ഠയാണ് സംഭവിക്കുന്നത് എന്ന്. ജ്ഞാനമെന്ന് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഇവിടെ ആ ജ്ഞാനമെന്ന് പറയുന്നത് ഒരഭ്യാസം കൊണ്ടുണ്ടാകുന്ന ജ്ഞാനമല്ല, മറിച്ച് വാക്യാർത്ഥ ജ്ഞാനമാണ്. ആ ജ്ഞാനത്തിന് വേണ്ടി സമാധി സാധനങ്ങളും ഗുരു ഉപഗമവും ഗുരുവിനെ സമീപിക്കുക എന്നുള്ളതും കൂടെ വേണം കൂടുതലായിട്ട് എന്നാണ് ഭാഷ്യകാരൻ ഇവിടെ പറയുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം.